ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് അധ്യായം 3 12 6 സൂത്രം 22 പ്രകൃതേതാവത്വം ഹി പ്രതിഷേധതി തതോ ബ്രവീതി ച ഭൂയഃ ദേവ ബ്രഹ്മണോരൂപേ മൂർത്തം ചെയ്യുക അമൂർത്തം ച ഇതി വക്രമ്യ പഞ്ചമഹാഭൂതാനി ദ്വൈരാസ്യേന പ്രവിഭജ്യ അമൂർത്തരസസ്യ ച പുരുഷശബ്ദോദിതസ്യ മഹാരജനാദീനി രൂപാണി ദർശയിത്വാ പുനഃ പഠ്യതേ അഥാത ആദേശോ നേതി നേതി നഹി ഏതസ്മാദ് ഇതി നേതി അന്യത് പരമസ്തി ഇതി തത്രകോസ്യ പ്രതിഷേധസ്യ വിഷയതി ജിജ്ഞാസാമഹേ. ഈ അധികരണത്തില് നേതി നേതി എന്ന് പറയുന്ന വാക്യത്തിന്റെ താത്പര്യം എന്താണ് എന്നതാണ് ചർച്ച ചെയ്യുന്നത്. ഓരോ അധികരണത്തിലും പറയുന്ന സിദ്ധാന്തം, അദ്വൈത സിദ്ധാന്തം എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നുള്ളത് തന്നെ. എന്നാൽ അങ്ങനെയൊരു സിദ്ധാന്തം ശ്രുതി വാക്യത്തിൽ നിന്ന് അങ്ങനെ കിട്ടും, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സിദ്ധാന്തം ഇന്നതാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു, അത് ഏത് ശ്രുതിയിൽ നിന്ന് എങ്ങനെ ആ സിദ്ധാന്തം വന്നു അത് പറയുന്നു. നമ്മളിവിടെ ബൃഹദാരണ്യത്തിൽ ദേവാവ ബ്രഹ്മണോരുപേ മൂർത്തം ചെയ്യുക അമൂർത്തം ച എന്ന് തുടങ്ങി പല വിഷയങ്ങളും ചർച്ച ചെയ്ത് ഇത് 2 3 1 ആറാം ഖണ്ഡത്തിലേക്ക് വരുമ്പം അഥാത ആദേശോ നേതി നേതി നഹേദസ്മാതി പരമസ്തി ഇതുവരെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ചാണ്. ഈ ശ്രുതിയുടെ എന്താണ് അർത്ഥം, അതാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇവിടെ ആദ്യം പറയുന്ന ദേവാവ ബ്രഹ്മണോ രൂപേ മൂർത്തം ചെയ്യുക അമൂർത്തം ച. ഇവിടെ നേരിട്ട് പറയുന്നു ബ്രഹ്മത്തിന് 2 രൂപമുണ്ട്, ഒന്ന് മൂർത്തവും മറ്റൊന്ന് അമൂർത്തവും. 2 രൂപം എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം തന്നെ. അതിന് പിന്നെ 2 വിഭജിക്കുന്നു, അധിദൈവതം അധ്യാത്മം എന്നിങ്ങനെ 2 പിന്നെ അതിനെ പിരിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്ന രൂപം എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം തന്നെ. അത് ബ്രഹ്മത്തിന്റെ രൂപമാണ്. അതിനെ കുറിച്ച് പറയുന്നത് ബ്രഹ്മത്തിന്റെ സത്തായ രൂപമാണ്. പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം അത് അവിദ്യാകൽപിതമാണെന്നാണ് സിദ്ധാന്തം. പക്ഷെ ഇവിടെ പറയുന്നു സച്ച തെച്ച എന്നെല്ലാം പറയുന്നു, അത് സത്താണ്. ഒന്നത് ബ്രഹ്മത്തിന്റെ രൂപമാണ്, മറ്റൊന്ന് സത്താണ് എന്ന് പറഞ്ഞാൽ സത്യമാണെന്നാണ്. അതെന്തുകൊണ്ടത് പിന്നെ സത്യം എന്ന് പറയുന്നു എന്നത് സത്തായി പ്രതീതമാണ്. അതുകൊണ്ട് അതിൻ്റെ അനുഭവം അങ്ങനെയാണല്ലോ. പ്രപഞ്ചത്തെ എല്ലാവരും അനുഭവിക്കുന്ന സത്തായിട്ടാണ്, അല്ലാതെ സത്തം. എന്നാൽ അതിൽ രണ്ട് പിരിവ്, ഒന്ന് മൂർത്തം മറ്റൊന്ന് അമൂർത്തം. പൃഥ്വി അപ്പ് തേജസ് ഇത് മൂന്നുമാണ് മൂർത്തം. വായു ആകാശം അമൂർത്തം. ഇവിടെ മൂർത്ത അമൂർത്തങ്ങളെന്ന് വിഭജിക്കുന്നതിന് കാരണം പൃഥ്വി അപ്പ് തേജസ് മൂന്നും അപരോക്ഷമാണ്. വായു ആകാശം പരോക്ഷമാണ്. ഈ ഭേദം കൊണ്ടാണ് അതിന് മൂർത്തമെന്നും അമൂർത്തമെന്നും പറയുന്നത്. എന്നിട്ട് പറയുന്ന ഈ മൂന്ന് മൂർത്തങ്ങളിൽ അതിൻ്റെ സാരമായിരിക്കുന്നത് ആദിത്യനാണെന്ന് പറയും. കാരണം ആദിത്യമണ്ഡലത്തിൽ ശോഭിക്കുന്ന ആദിത്യന, അതാണ് അതിൽ സാരമായിരിക്കുന്നത്. എന്നുവെച്ചാൽ പൃഥ്വി അപ്പ് തേജസ്, തേജസ് ആദിത്യൻ തേജോമയനാണല്ലോ. അപ്പം അതിൽ ഈ മൂന്നും അപരോക്ഷവുമാണ്. അപരോക്ഷമായ മറ്റേതിനേക്കാളും പ്രാധാന്യം ആദിത്യന് തന്നെയാണ്. അപ്പം അതിൽ മുഖ്യം ആദിത്യനാണ്. അതിൻ്റെ അധിദൈവത രൂപം അതാണ് ഹിരണ്യഗർഭൻ. അധിദൈവതമായൊരു രൂപമുണ്ട്, അത് ഹിരണ്യഗർഭനാണ് പറയും. അത് മൂർത്തത്തെ സംബന്ധിച്ച് അധിദൈവതം. ഇത് തന്നെ അധ്യാത്മത്തിനുമുണ്ട്. അധ്യാത്മത്തിൽ വരുമ്പോൾ അവിടെ മൂർത്തമായിരിക്കുന്നത് ഈ ശരീരം തന്നെ മൂർത്തമായിരിക്കുന്നു. അധ്യാത്മം എന്ന് പറയുമ്പോൾ ശരീരത്തെ സംബന്ധിച്ച്, കാരണം അത് പരോക്ഷമായിരിക്കുന്നു ശരീരം. എന്നാൽ ഇവിടെയുണ്ട് അമൂർത്തമായിരിക്കുന്നത്, ഇവിടെ ഈ ശരീരത്തിൽ. ശരീരത്തിലെ ആകാശവും വായുവും എന്നൊരു പ്രാണൻ, അതാണ് അമൂർത്തമായിരിക്കുന്നത്. അപ്പോൾ ഈ മൂർത്തമായിരിക്കുന്നതിൽ സാരമായിരിക്കുന്ന എന്താണ് പറയുന്നത്? ചക്ഷുരേന്ദ്രിയമാണ്. അവിടെ ഇരിക്കുന്ന അധ്യാത്മതത്വം എന്താണ്? പുരുഷൻ. അത് പല ഭാഗത്തും പറയുന്നുണ്ട്. ദക്ഷിണാക്ഷിയാണ് പുരുഷന്റെ സ്ഥാനം, ജീവൻ പുരുഷൻ എന്നെല്ലാം പറയുന്നു. അപ്പോൾ ആദിത്യമണ്ഡലം ഹിരണ്യഗർഭന്റെ ഉപാധിയെന്നും ദക്ഷിണാക്ഷി പുരുഷന്റെ ഉപാധിയെന്നും പല ഭാഗങ്ങളും പറയുന്നുണ്ട്. പലപ്പോഴും അത് വന്നിട്ടുണ്ട്. ഒന്നിനെ അധിദൈവതം, ഒന്നും ശരീര സംബന്ധിയായി വരുന്നതിന് അധ്യാത്മം എന്ന് പറയും. ഈ പുരുഷന്റെ സവിശേഷത എന്താണ് പറയുന്നത്? വാസനാമയനാണ്. അധോമയൻ, ഇതമ്മയൻ എന്നെല്ലാം പറയും. വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വിഷയങ്ങളിൽ നിന്ന് അവൻ വാസനയെ സഞ്ചയിക്കുന്നു, അതുകൊണ്ട് അവൻ വാസനാമയനായിരിക്കുന്നു. അതിദൈവതമായിരിക്കുന്ന ഹിരണ്യഗർഭനും വാസനാമയൻ തന്നെയാണ്. ഹിരണ്യഗർഭനെന്ന് പറയും, കാര്യബ്രഹ്മമെന്ന് പറയും, പല രീതിയിലും പറയും. തുടർന്നുള്ള സൃഷ്ടികളൊക്കെ ഹിരണ്യഗർഭനും ഒരു കാര്യമാണ്. ഉപാധിയെ ആശ്രയിച്ചിരിക്കുന്നു. ഉപാധിയെ ആശ്രയിച്ചിട്ട് ആവിർഭവിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ ശ്രുതി പറയുന്നത് എങ്ങനെയാണോ തടി മിന്നൽ പിണർ ആവിർഭവിക്കുന്നത്, അതുപോലെ ഉപാധിയെ ആശ്രയിച്ചുകൊണ്ട് ആവിർഭവിക്കുന്നവനാണ് ഹിരണ്യഗർഭൻ. ഇതിനെന്താ പ്രമാണം? ശ്രുതി പ്രമാണം എന്ന് പറയും. പുരുഷൻ ദക്ഷിണാക്ഷിയിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതിന് എന്താ പ്രമാണം? ശ്രുതി പ്രമാണം. അതും പറയുന്നു, ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ പുരുഷൻ വാസനാമയനായിരിക്കുന്നു എന്നും പറയുന്നു. അതിനാണ് ഇവിടെ വിശദീകരിക്കുന്നത്, ദേവാവ ബ്രഹ്മണോ രൂപേ, ബ്രഹ്മത്തിന് രണ്ട് രൂപമുണ്ട്. മൂർത്തം ചെയ്യുക മൂർത്തം ചിത്തിവക്രമ്യ എന്ന് തുടങ്ങിയിട്ട് പഞ്ചമഹാഭൂതാനി ദ്വൈരാശ്യേന പ്രവിഭജ്യ, പഞ്ചമഹാഭൂതങ്ങളെ രണ്ട് രാശിയായി, രണ്ട് വിഭാഗമായി, രണ്ട് ഭാഗമായും മാറ്റിയിട്ട് വിഭജിച്ചിട്ട് ഇതൊക്കെ മൂർത്തവും അമൂർത്തവുമായിട്ട്. അമൂർത്ത രസസ്യജ പുരുഷശബ്ദോ ഉദിതസ്യ മഹാരചനാദീനി രൂപാണി ദർശയിത്വ എന്നിട്ട് പറയുന്നു, അമൂർത്തരസമായി, മൂർത്തരസമായും പറയുന്നുണ്ട്. മൂർത്തരസമായി പറയുന്നത് ആദിത്യമണ്ഡലത്തിനെയും ചക്ഷു സ്ഥാനത്തെയും. ഇനി അമൂർത്തരസമായി പറയുന്നതിനെ കുറിച്ച് പറയുന്നു. അമൂർത്തരസമാണ് ഹിരണ്യഗർഭനും പുരുഷനും. അതിദൈവവും അതിദൈവതവും അധ്യാത്മവുമായ രണ്ട് രൂപങ്ങൾ, അത് അമൂർത്തരസമാണ്. ഇതിൻ്റെ സാരമെന്നർത്ഥം പുരുഷശബ്ദോതിരസ്യ, അതിൽ ദക്ഷിണാക്ഷീല പുരുഷനെ കുറിച്ച് പറയുമ്പോൾ മഹാരചനാദീരു രൂപാണി ദർശയിത്വ തദ്യഥാ മഹാരചനം വാസു യഥാ പണ്ഡ്വീകം യഥാ ഇന്ദ്രഗോപ എന്നെല്ലാം പറയുന്നു. അപ്പൊ അതിൽ പറയുന്നു മഹാരചനാദി, മഞ്ഞൾ വെള്ളത്തുണിയിൽ മഞ്ഞൾ കലക്കിയ വെള്ളത്തിൽ വെള്ളത്തുണി മുക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ അത് മഞ്ഞയായിത്തീരുന്നത്, അതുപോലെ പുരുഷൻ വാസനായമായിരിക്കുന്നു എന്നാണ് വിഷയസമ്പർക്കം കൊണ്ട്. അങ്ങനെയാണ് ഈ ഉദാഹരണങ്ങളെല്ലാം പറയുന്നത്. അതിനുവേണ്ടി പുരുഷ ശബ്ദോദിതസ്യ പുരുഷൻ എന്ന ശബ്ദം കൊണ്ട് ആരെയാണോ പറഞ്ഞത്, പുരുഷൻ തന്നെ ജീവനെന്നോ പുരുഷനെന്നോ എല്ലാം പറയാം. മഹാരചനാദീന രൂപമാണ് ദർശയിച്ചു, അതിൻ്റെ വാസനാമയമായ രൂപങ്ങളെ കാണിച്ചിട്ട് ഇതെല്ലാം ഒന്നാം ഖണ്ഡത്തിലാണ്. ഈ വിശദീകരണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പുനഃ പഠ്യത ആറാം ഖണ്ഡത്തിൽ വരുമ്പോൾ പറയുന്നു, അധ അധ ആദേശോ എന്ന് പറയും. അധ എന്ന് പറഞ്ഞാൽ അനന്തരം, ഏതനന്തരം? സത്തായ പ്രപഞ്ചത്തെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം അതിനെ വിശദീകരിക്കുമ്പോഴാണ് ഇതെല്ലാം വരുന്നത്. സോപാധികമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നു. അതഹ അടുത്ത് പറയുന്നു അസ്മാദ് ഹേതോഹു, ഇനി പറയാൻ പോകുന്ന അത് ഇന്ന കാരണം കൊണ്ടാണ് എന്നാണ് നിങ്ങളടുത്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതെല്ലാം എല്ലാ വിശദീകരണങ്ങളും ഒന്നും പരമാർത്ഥമുണ്ട്, അതെല്ലാം നിഷേധിക്കേണ്ടതാണ്. അതെല്ലാം അത്തഹ ഹേത്വർത്ഥത്തിലാണ്. മുമ്പ് പറഞ്ഞതെല്ലാം ആരോപിതമാണ്, നിഷേധിക്കുക. ആരോപിതം എന്ന് പറയുമ്പോൾ നിഷേധിക്കും. അതുകൊണ്ട് അഥാത സത്തായ പ്രപഞ്ചത്തിനെ കുറിച്ച്, അവിടെ സത്തെന്ന് പറഞ്ഞുകൊണ്ട് സത്താത്മക പ്രപഞ്ചം എന്ന് പറയും. അതിനെ പറഞ്ഞതിന് ശേഷം അതിനെ നിഷേധിക്കണം, അത് അസത്താണെന്ന് ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ആദേശോ നിർദ്ദേശോ, നിർദ്ദേശിക്കുന്നു. ആദേശം എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കുന്നു. നിർദ്ദേശം അങ്ങനെ നേതി നേതി നേതി നേതി എന്ന് നിഷേധത്തിലൂടെ നിർദ്ദേശിക്കുന്നു. അപ്പോൾ നേതി നേതി എന്ന് രണ്ടു തവണ പറഞ്ഞു. അതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യും. രണ്ടു തവണ പറഞ്ഞത് വീപ്സ വ്യാപ്തിയെ കാണിക്കുകയാണ്. ഇതുവരെ വിശദീകരിച്ച സർവത്തെയും നിഷേധിക്കുന്നു. സർവനിഷേധത്തിനാണ് നേതി നേതി എന്ന് രണ്ടു തവണ പറഞ്ഞു. അപ്പോ ഇതി നാന്ന് പറഞ്ഞാൽ നിഷേധം എന്ന് പറയാം. ഇതി എന്ന് എന്തിനെ പറഞ്ഞു? നിഷേധ്യമായ സർവത്തെയും നിഷേധിക്കാം. നിഷേധ്യമായതിനെ കാണിക്കാനാണ് ഇതി ശബ്ദം പ്രയോഗിക്കുന്നത്. അപ്പൊ നാ ഇതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിയെ നിഷേധിക്കുന്നു എന്നാണ്. നാ ഏതിനോട് ചേർത്ത് പറയുന്നു? അതിനെ നിഷേധിക്കുന്ന ന അശ്വ ന ബ്രാഹ്മണ എന്നെല്ലാം പറയുന്നിടത്തെല്ലാം എന്താണ്? തൊട്ടടുത്ത് പറയുന്നതിനെ നിഷേധിക്കുകയാണ്. അത് നായുടെ സ്വഭാവമാണ്. നഞ്ഞ് ന ഇതെല്ലാം. അപ്പൊ ന ഇതി എന്ന് പറഞ്ഞാൽ ഇതിയെ നിഷേധ. അപ്പൊ ഇതി എന്താ നിഷേധിക്കേണ്ട എന്തോ അതെല്ലാം, അതാണ് മുമ്പ് വിശദീകരിച്ചത്. അത് ഏതെല്ലാം? ഒന്നും അവശേഷിക്കാൻ പാടില്ല. ആ വ്യാപ്തി കാണിക്കാൻ വേണ്ടി രണ്ടു വാരം പറഞ്ഞു. നൈതി നൈതി സർവത്തെയും നിഷേധിക്കുന്നു എന്നർത്ഥം. അതുപോലെ നേതി നേതി എന്നിങ്ങനെ നിർദ്ദേശിക്കുന്നു ബ്രഹ്മത്തെ ആണ് എന്റെ അർത്ഥം. നഹി പറയുന്നു. ഹി എന്ന് വെച്ചാൽ അസ്മാത് എന്നർത്ഥം. അസ്മാത് തസ്മാത് ഇതി ഇതിയെ വ്യാഖ്യാനിക്കാൻ നടത്തുന്നു. യസ്മാത് ഹി എന്ന് പറയുന്ന സാറിന് ഹേത്വർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഹി അതഹ ഇത്യതഹ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഹി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. യസ്മാത് തസ്മാത് എന്ന് പറയുന്നു. നാ എന്ന് വന്നു ആദ്യം. നാ യസ്മാത് തസ്മാത് ഇതി നാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞതുകൊണ്ട് തന്നെ അടുത്തെന്ത് വന്നു? ഇതി എന്ന് വന്നു. നാ യസ്മാത് തസ്മാത് ഇതി അതാണ് അവിടെ പറയുന്നത്. നഹി ഏതസ്മാത് യസ്മാത് ഏതസ്മാത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതി എന്ന് പറഞ്ഞാൽ എന്താണ്? നാ ഇതി അന്യത് പരമസ്തി എന്ന് പറഞ്ഞാൽ, നാ ഇതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരം അന്യത് ഒന്നും തന്നെ ശേഷിക്കുന്നില്ല എന്നാ. സർവത്തെയും നിഷേധിക്കുന്നു. അന്യത് പരം ന അസ്ഥി എന്നെടുക്കണം. അത് ഇതിയുടെ അർത്ഥമാണ്. നാ എന്ന് പറഞ്ഞാൽ നാ അസ്ഥി. അന്യത് പരം എന്ന് പറഞ്ഞാൽ ഇതിയുടെ അർത്ഥം അന്യത് പരം, ഒന്നുമില്ലെന്ന അർത്ഥം വന്നു. സമ്പൂർണ്ണ നിഷേധം വന്ന് ഇതിനെക്കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇനി തത്ര ഹോ അസ്യ പ്രതിഷേധസ്യ വിഷേഹ ഇതി ജിജ്ഞാസാമഹേ. ഇവിടെ എന്തിനാണ് നിഷേധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ജിജ്ഞാസ. ഹി എന്ന് പറയുന്നത് പിന്നെ ഒന്നുകൂടി എന്താണോ യതഹ അതഹ എന്നെല്ലാം പറയുന്നുണ്ട്. സാധാരണ പറയാറുണ്ടല്ലോ, ഒന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണോ അതുകൊണ്ട് പറയുന്ന കാര്യത്തെ തന്നെ വിശദീകരിക്കാൻ വേണ്ടി പറയുന്നു. യഥ തഥ എന്ന് പറയുന്നത് പോലെ പറഞ്ഞിരിക്കും. യസ്മാത് യതസ്മാത് എന്നിങ്ങനെ എന്തുകൊണ്ടാണോ അതുകൊണ്ട്. നാ എന്ന് വന്നതുകൊണ്ട് അടുത്തെന്ത് വന്നു? ഇതി വന്നു. ഇതി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അന്യത്പരം എന്നർത്ഥം. നാ വന്നുകൊണ്ട് നാ അസ്ഥി എന്നും കിട്ടി എന്ന് പറഞ്ഞാൽ സർവത്തെയും നിഷേധിച്ചു. പ്രതിഷേധസ്യ വിഷയതി. ഇവിടെ ജിജ്ഞാസ എന്തിനാ നിഷേധിക്കുന്നതാണ്? നഹി അത്ര ഇതം തതിരി വിശേഷിതം കിഞ്ചിത് പ്രതിഷേധം പറയുന്നു. ഈ വാക്യത്തിൽ ഇതിനെയാണ് നിഷേധിക്കുന്നതെന്ന് പറഞ്ഞ് ഒന്നിനെയും പറയുന്നില്ല, അങ്ങനെ പറയുന്നില്ല. അത് ഇതിനെ പറഞ്ഞോളൂ. അങ്ങനെ നഹി അത്ര ഇതം തതിരി വിശേഷിതം കിഞ്ചിത്. ഇതം തത്തെന്ന് നിഷേധ്യമായി വിശേഷിപ്പിക്കട്ട ഒന്നും തന്നെ പ്രതിഷേധ്യമുപലഭ്യതയെ പ്രതിഷേധ്യമായി കാണുന്നില്ല. ഇതി ശബ്ദേന തു അത്ര പ്രതിഷേധ്യം കിമപി സമർപ്പിതേ നേതി നേതി ഇതി പരത്വാ നഞ്ഞു പ്രയോഗസ്യ. ഇതി ശബ്ദമുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതി ശബ്ദമുണ്ട്, പക്ഷേ പ്രതിഷേധ്യമായ ഏതെങ്കിലും ഒന്നിനെ ഇതി ശബ്ദം കൊണ്ടുകൂടെ പറയുന്നില്ല, ഇതിനെ പറയുന്നുള്ളൂ. മൂർത്തമെന്നോ അമൂർത്തമെന്നോ അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയണ്ടേ, ഇന്നതാണ് നിഷേധിക്കുന്നത്. അപ്പൊ പ്രതിഷേധ്യമായ ഒരു വസ്തുവിനെ ഇതി ശബ്ദം പറയുന്നില്ല. അതാണ് ഇതി ശബ്ദേന തു അത്ര ഇതി ശബ്ദം കൊണ്ടത്ര പ്രതിഷേധ്യം കിമപി സമർപ്പിതേ. പ്രതിഷേധ്യമായ ഒന്നും തന്നെ ബോധിപ്പിക്കപ്പെടുന്നില്ല. ഇതി ശബ്ദം സമർപ്പ്യത എന്ന് പറഞ്ഞാൽ ഇതി ശബ്ദം ബോധിപ്പിക്കുന്നില്ല എന്ന സമർപ്പ്യത എന്നാണ്. നേതി നേതി ഇതി പരത്വാ നഞ്ഞ് പ്രയോഗസ്യ. നഞ്ഞ് ഇതി പരമാണ്. അതിനപ്പുറം ഇതി എന്താണെന്ന് പറയുന്നില്ലെന്നാണ്. ഇതി ശബ്ദശ്ച അയം സംഹിത സന്നിഹിത ആലംബന ഏവം ശബ്ദ സമാനവൃത്തി പ്രയോജ്യമാനോ ദർശിതി. ഇതി എന്ന് പറയുന്നത് എപ്പോഴും അടുത്തുള്ള എന്തിനെങ്കിലും ആശ്രയിച്ചായിരിക്കും പ്രയോഗിക്കുന്ന ആ ശബ്ദം. രാമ ഇതി അഗ്നിരീതി എന്ന് പറഞ്ഞത് സന്നിഹിത ആലംബനം, അടുത്തുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നതായിരിക്കും. പിന്നെ പൊതുവെ അതിൻ്റെ അർത്ഥം ഏവം ശബ്ദത്തിന് തുല്യവുമായിരിക്കും. ഇതി വദതി എന്ന് പറഞ്ഞാൽ ഏവം വദതി ഇപ്രകാരം എന്നാണ്. അങ്ങനെയാണ് ഇതി ശബ്ദം ഉപയോഗിക്കുന്നത്. ഏവം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇതിഹസ്മ ഉപാധ്യായ കഥയതി. ഉപാധ്യായൻ ഇങ്ങനെ പറഞ്ഞു. അവിടെ ഇതിഹസ്മ എന്ന് പറയുന്നിടത്ത് എന്താണ്? ഏവം കഥയതി സ്മ പറഞ്ഞു. അങ്ങനെയാണ് ഇതിയുടെ അർത്ഥം. ഇതി ശബ്ദശ്ചയം ഇതി ശബ്ദ സന്നിഹിതാലംബന, അടുത്തുള്ളതിനെ ആശ്രയിക്കുന്നു, അതിനോട് അന്വയിക്കുന്നു. ഏവം ശബ്ദ സമാനവൃത്തി, ഏവം ശബ്ദത്തിൻ്റെ തുല്യാർത്ഥമാണ്. പ്രയുജ്യമാണോ ദൃശ്യത്. ഉദാഹരണം പറയുന്നു, ഇതിഹസ്മ ഉപാധ്യായ പദീതിയും ആദേശം. സന്നിഹിതം ചാത്ര പ്രകടന സാമർത്ഥ്യാത് രൂപത്തെ. ഇനി പറയണം, ഇനി ഇതി ശബ്ദത്തിന് അടുത്തുള്ള എന്തിനെങ്കിലും പരാമർശിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ പരാമർശിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. രൂപദ്വയം, മൂർത്തവും അമൂർത്തവുമായ രൂപം. സന്നിഹിതം ചാത്ര പ്രകടന സാമർത്ഥ്യ, പ്രകടന സാമർത്ഥ്യം അനുസരിച്ച് രൂപദ്വയമാണ്. സപ്രപഞ്ചം ബ്രഹ്മണ തച്ച ബ്രഹ്മ യസ്യ ഏതേ ദ്വേരൂപേ. അപ്പോ അവിടെ പ്രപഞ്ചസഹിതമായ ബ്രഹ്മം, അവിടെ ബ്രഹ്മവും വരുന്നു, ബ്രഹ്മത്തിന്റെ രണ്ട് രൂപങ്ങളും വരുന്നുണ്ട്, മൂർത്തവും അമൂർത്തവും. ഇതാണ് ഇവിടെ മുമ്പ് ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഒന്ന് ബ്രഹ്മത്തെക്കുറിച്ച്, മറ്റൊന്ന് മൂർത്ത അമൂർത്ത രൂപങ്ങളെ കുറിച്ച്. രൂപദ്വയം സപ്രപഞ്ചം ബ്രഹ്മണ തച്ച ബ്രഹ്മ യസ്യേതേ ദേവരൂപി എന്നാണ്. രൂപദ്വയം സപ്രപഞ്ചം പറയുന്നു. സപ്രപഞ്ചം രൂപദ്വയം, പ്രപഞ്ചസഹിതമായ രണ്ട് രൂപം. എന്തിൻ്റെ രൂപം? ബ്രഹ്മണ, ബ്രഹ്മത്തിൻ്റെ. കാരണം അത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ. പറഞ്ഞു ബ്രഹ്മണോ രൂപേ മൂർത്തം ചെയ്യുക അമൂർത്തം ചെയ്യുക എന്ന് പറയുന്നു. അപ്പൊ സപ്രപഞ്ച പ്രപഞ്ചസഹിതമായ അവിടെ രണ്ട് രൂപത്തെക്കുറിച്ച് പറയുന്നത് ബ്രഹ്മത്തിൻ്റെയാണ്. അതിൽ രണ്ടെങ്ങനെ? തച്ച ബ്രഹ്മ, ഒന്ന് ബ്രഹ്മമുണ്ട്, മറ്റൊന്ന് യസ് ഏതേ ദേവ്, രണ്ട് രൂപങ്ങളുമുണ്ട്, രണ്ടുമുണ്ട്. ഒന്ന് ബ്രഹ്മണോ രൂപയെന്ന് പറഞ്ഞു. തത്ര ന സംശയ ഉപജായതേ, പൂർവക്ഷി ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നു ഇവിടെ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. എന്താണോ? കിമയം പ്രതിഷേധോ രൂപേ രൂപവച്ച ഉഭയം പ്രതിഷേധതി അഹോസിത് ഏകതരം. ഈ പ്രതിഷേധം എന്ന് പറയുന്ന രൂപേ രണ്ട് രൂപങ്ങളെയാണോ അതോ രൂപവച്ച രൂപവത്തായ ബ്രഹ്മത്തെയും രണ്ടേയും കൂടെ ചേർത്തിട്ടാണോ? രൂപയെന്ന് പറയുമ്പോൾ മൂർത്താമൂർത്തങ്ങളെയും ബ്രഹ്മത്തെയും അങ്ങനെയാണോ? അതോ ഏതെങ്കിലും ഏതെങ്കിലും ഒന്നിനെയാണോ നിഷേധിക്കുന്നത്? കാരണം മുമ്പിൽ രണ്ടും പറഞ്ഞു പറഞ്ഞല്ലോ. സന്നിഹിത അവലംബനമാണ് ഇതി ശബ്ദം. അടുത്തുള്ളത് ഒന്ന് ബ്രഹ്മവും പിന്നെ അതിൻ്റെ രണ്ട് രൂപങ്ങളും. ഈ രണ്ടിനെയും നിഷേധിക്കുകയാണോ അതേതെങ്കിലും ഒന്നിനെയാണോ എന്നാണോ? കിമയം പ്രതിഷേധു രൂപേ രൂപവച്ച ഉഭയമുപി രണ്ട് രൂപങ്ങളും രൂപവത് ബ്രഹ്മവും രണ്ടിനെയുമാണോ പ്രതിഷേധതി അഹോസിത് ഏകതരം? ഏതെങ്കിലും ഒന്നിനെയാണോ? പ്രതിഷേധതി ശ്രുതി എന്നാണ്. ശ്രുതി പ്രതിഷേധതി, അതിൻ്റെ കർമ്മം എന്താണ് ഇവിടെ? ഉഭയവും ഏകതരവും. ഉഭയം ഏകതരം, ഉഭയം വാ ഏകതരം. ഉഭയവും വയ്ക്കുന്നുണ്ടോ അതോ ഏകതരമാണോ? ഒന്നിനെയാണ്. അതില് അതിന്റെ വിശേഷണമായി പറഞ്ഞിരിക്കുന്നത് രൂപേ രൂപവത്. രൂപേ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിന് ഒന്നായിട്ട് എടുക്കണം. മൂർത്തം അമൂർത്തം ഒന്നായിട്ടെടുക്കുക, അത് രൂപയായി. പിന്നെ രൂപവത്ത് ഏകമാണ് ഈ രണ്ടിനെയും, അതാണ് രണ്ടും ഒന്ന്. അല്ലെങ്കിൽ രൂപം രണ്ടും രൂപവത്ത് ഒന്നും ആകുമ്പോൾ എത്രയാണോ? മൂന്ന് വരണം. പക്ഷെ ഇവിടെ രണ്ടിനെ ഒന്നായിട്ടെടുത്തു, ആണ് രൂപേ രൂപവത്ത് എന്ന് പറഞ്ഞു. യഥാ പേകതരം തഥാപിക്കും ബ്രഹ്മ പ്രതിഷേധതി രൂപേ പരിശിനഷ്ഠി അഹോസിത് രൂപേ പ്രതിഷേധതി ബ്രഹ്മ പരിശിനഷ്ഠി. തഥാപി ഏകതരം, ഇനി ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുന്നു എന്ന് വരട്ടെ. തഥാപി ആ പക്ഷത്തിൽ കിം ബ്രഹ്മ പ്രതിഷേധതി രൂപേ പരിശിനഷ്ഠി എന്നാണ്. ബ്രഹ്മത്തെ പ്രതിഷേധിച്ചിട്ട് രൂപത്തെ അവശേഷിപ്പിക്കുകയാണോ എന്നാണ്. ബ്രഹ്മത്തെ നിഷേധിക്കുന്നു, രൂപത്തെ അവശേഷിപ്പിക്കുന്നു. ബ്രഹ്മേ പ്രതിഷേധതി ബ്രഹ്മത്തെ നിഷേധിക്കുന്നു, രൂപേ പരിശിനഷ്ടി രൂപത്തെ അവശേഷിപ്പിക്കുന്നു. അങ്ങനെയാണോ? അഹോസിത് മറിച്ച് രൂപേ പ്രതിഷേധതി ബ്രഹ്മ പരിസിനഷ്ടി, രൂപത്തെ നിഷേധിക്കുന്നു, ബ്രഹ്മം അവശേഷിക്കുന്നു, അങ്ങനെയാണ് നിഷേധിക്കുന്നത്. രണ്ടു തരത്തിലാവുന്നു, മൂർത്താമൂർത്തങ്ങളെ നിഷേധിക്കുന്നു, നിഷേധിച്ച ബ്രഹ്മശേഷി, അല്ലെങ്കിൽ ബ്രഹ്മത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ മൂർത്താമൂർത്തങ്ങൾ ശേഷിക്കും. ഇതെന്താണോ എന്നാണ് തത്ര പ്രകൃതത്വ വിശേഷ ഉഭയമൊഴി പരിശ്രീതീ ആശങ്കാമഹേ. ഇവിടെ ഇത് തീരുമാനിക്കാൻ പ്രയാസമായതുകൊണ്ട് ഏതിന് ഒന്നിനെ എന്ന് തീരുമാനിക്കാൻ പ്രയാസമുണ്ട്, രണ്ടിനെയും നിഷേധിക്കുന്നു എന്നെടുക്കാം. ബ്രഹ്മത്തെയും നിഷേധിക്കുന്നു, മൂർത്താമൂർത്തങ്ങളെയും നിഷേധിക്കുന്നു. തത്ര പ്രകൃതത്വ അവിശേഷ, സന്ദർഭം രണ്ടിനും ഒരുപോലെയാണ് നിഷേധത്തിൻ്റെ. നേതി നേതി എന്ന് പറയുന്നിടത്ത് ഇതി ശബ്ദം കൊണ്ട് പ്രകൃതമായതിനെ പരാമർശിക്കുന്നത് കൊണ്ട് അത് തുല്യമായി പരാമർശിക്കുക, സമാനമായി. അതുകൊണ്ട് ഉഭയമൂവി പ്രതിഷേധതി, നിഷേധത്തിൻ്റെ നിഷേധ്യമായി വരുന്നത് രണ്ടുമാണ്. ഇത്യാശങ്കാമഹേ എന്നാണ് ഞങ്ങളുടെ സംശയം. ദൌ ചേതോ പ്രതിഷേധോ ദുർനേതി ശബ്ദപ്രയോഗ പറയുന്ന മാത്രമല്ല, ദുർ നേതി ശബ്ദപ്രയോഗ, നേതി നേതി എന്ന് രണ്ടു ഗുണം പറഞ്ഞു. അതുകൊണ്ടും മനസ്സിലാക്കാം ബ്രഹ്മത്തെയും രൂപത്തെയും നിഷേധിക്കുന്നു എന്നാണ്. ദൗച്ച ഇതോ പ്രതിഷേധവും, ഇവിടെ രണ്ട് നിഷേധങ്ങളാണ്. എന്തുകൊണ്ട്? നേതി ദിർ ശബ്ദപ്രയോഗ, നേതി എന്ന് രണ്ട് ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് രണ്ട് നിഷേധമാണ്. തയോരേകേന സപ്രപഞ്ചം ബ്രഹ്മണോ രൂപം പ്രതിഷേധ്യതി പ്രതിഷേധ്യതേ അപരേണ രൂപോദ്ബ്രഹ്മേതി ഭവതി മതി. അതുകൊണ്ടെന്നാണ് പറയുന്നത്, ഒന്നുകൊണ്ട് പ്രപഞ്ച സഹിതമായ ബ്രഹ്മത്തെ നിഷേധിക്കുന്നു. സപ്രപഞ്ചം ബ്രഹ്മണോ രൂപം നിഷേധിക്കുന്നു, അപരേണ രൂപവത് ബ്രഹ്മ ബ്രഹ്മത്തെ നിഷേധിക്കുന്നു, രണ്ടിനെയും നിഷേധിക്കുന്നു എന്നർത്ഥം. അതാണ് തൈരോഗ്യേന സപ്രപഞ്ചം ബ്രഹ്മണോ രൂപം, പ്രപഞ്ചരഹിതമായ പ്രപഞ്ച സഹിതമായ ബ്രഹ്മണോ രൂപം ആ ബ്രഹ്മത്തിന്റെ രൂപത്തെ നിഷേധിക്കുന്നു. കാരണം അവിടെ മുമ്പ് നാനാതരത്തിലൊക്കെ ഇതിനെ വിശദീകരിച്ചു, അതെല്ലാം കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ബ്രഹ്മത്തിന്റെ രൂപങ്ങളെന്ന് പറയുമ്പോൾ അവിടെ വാസനാമയമായ ഹിരണ്യഗർഭൻ പുരുഷൻ ഇങ്ങനെ പലതും പറഞ്ഞത്. സപ്രപഞ്ചമായ രൂപത്തെ നിഷേധിക്കുന്നു, അവരാണ് രൂപ ബ്രഹ്മത്തെ നിഷേധിക്കുന്നു. എല്ലാം മൂർത്താമൂർത്തങ്ങളും മുമ്പ് എന്തൊക്കെ വിശദീകരിച്ചു അതെല്ലാം എല്ലാം പ്രപഞ്ചത്തിൽപ്പെടുന്ന. അഥവാ ബ്രഹ്മൈവ രൂപവത് പ്രതിഷിദ്ധ്യതേ തദ്ധീ വാങ് മനസ്സ അതീതത്വ അസംഭാവ്യമാന സദ്ഭാവം പ്രതിഷേധാർഹം. അല്ലെങ്കിൽ ബ്രഹ്മത്തെ തന്നെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട് നിഷേധിക്കുന്നു? അത് വാങ് മനസ്സ് അതീതമാണ്, സദ്ഭാവ അർഹമല്ലാതെ സത്തം. കാരണം ഇവിടെ സത്തം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെയാണ്. മുമ്പ് പ്രപഞ്ചം എന്ന് പറയുന്നത് സദ്ഭാവത്തിന് അർഹമാണെന്ന് പറഞ്ഞാൽ സത്തെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. ബ്രഹ്മം വാക്കിനും മനസ്സിനും അതീതമായിരിക്കുന്ന എങ്ങനെ സത്തെന്ന് ഗ്രഹിക്കാൻ പറ്റും? കഴിയത്തില്ല. സത്തെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നെങ്കിൽ അത് അസത്താണ്, അങ്ങനെ നിഷേധിക്കുന്നു. അഥവാ ബ്രഹ്മൈവ രൂപവത് പ്രതിഷിദ്ധ്യതേ, ബ്രഹ്മത്തെ തന്നെയാണ് രൂപവത് ബ്രഹ്മത്തെ പ്രതിഷേധിക്കുന്നു. തദ്ധി ബ്രഹ്മം വാങ് മനസ്സ് അതീതത്വ വാങ് മനസ്സ് അതീതമാണ്, അസംഭവ്യമാണ് സദ്ഭാവം. അസംഭാവ്യമാണ് അതിന്റെ സദ്ഭാവത്തെ കൽപ്പിക്കാനേ സാധ്യമല്ല. പ്രതിഷേധാർഹം, അത് പ്രതിഷേധാർഹമാണ്. അത് രൂപപ്രപഞ്ച പ്രത്യക്ഷാദി ഗോചരത്വാ പ്രതിഷേധാർഹം. ബ്രഹ്മത്തെ നിഷേധിക്കാൻ പറ്റൂ, പ്രപഞ്ചത്തെ നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടത് സത് എന്ന് അനുഭവിക്കുന്നതാണ്. അതാണ് നതു രൂപപ്രപഞ്ച രൂപപ്രപഞ്ച പ്രതിഷേധാർഹ എന്നർത്ഥം. പ്രത്യക്ഷാദി ഗോചരത്വം, പ്രത്യക്ഷാദി വിഷയമായിരിക്കുന്നുണ്ട്. സാധാരണ ഭൗതികവാദികൾ അങ്ങനെയാണല്ലോ പറയുന്നത്. പ്രപഞ്ച സത്തായി അനുഭവിക്കുന്നു, അതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും? സാധ്യമല്ല. പക്ഷെ ബ്രഹ്മത്തെ നിഷേധിക്കാൻ പറ്റും, കാരണം ബ്രഹ്മ സത്തായി അനുഭവപ്പെടുന്നില്ല എന്നാണ്. ഇതെല്ലാം പൂർവപക്ഷമാണ്. എന്നിട്ട് രണ്ടു തവണ പറഞ്ഞു ബ്രഹ്മ ഒന്നിനെയാണ് നിഷേധിക്കുന്നെങ്കിൽ അഭ്യാസസ്തു ആദരാർത്ഥം. സാധാരണ ആദരാർത്ഥം പറയും, അത് പറയുന്ന കാര്യത്തോടുള്ള ആദരവ് കൊണ്ട് പറയുന്നു. വലിയൊരു തത്വം പറയല്ല, എല്ലാം ശൂന്യമാണെന്ന് വരും. അത് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇത്രയൊക്കെ വളഞ്ഞു കെട്ടി വരുന്നത്. ശൂന്യബോധത്തെ നിഷേധിക്കുക. പൂർവപക്ഷത്തിൽ തന്നെ ഇത് രണ്ടും പറഞ്ഞല്ലേ? പൂർവപക്ഷത്തിൽ തന്നെ സപ്രപഞ്ച രൂപത്തെയും നിഷേധിച്ചു, രൂപവത്തായ ബ്രഹ്മത്തെയും നിഷേധിച്ചു. എല്ലാത്തിനും നിഷേധിച്ചു. പക്ഷം അങ്ങനെ നിഷേധിച്ചുകൂടെ, സർവത്തെയും നിഷേധിച്ചാൽ പിന്നെ ശേഷിക്കുന്ന എന്താ? ശൂന്യം. ഏവം പ്രാപ്തെ ബ്രൂമഹ എന്ന് പറയുമ്പോൾ സിദ്ധാന്തമാണ്. എന്നതാവത് ഉഭയപ്രതിഷേധ ഉപദ്ധ്യതേ ശൂന്യവാദ പ്രസംഗം. ഇതുവരെ ഭാഷ്യകാരൻ ഈ ചർച്ച ചെയ്തതെല്ലാം ശൂന്യവാദത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്തത്. എന്നുവെച്ചാൽ അഥാത് ആദേശു നീതി നീതി എന്നുള്ള ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ശൂന്യവാദത്തിന്റെ അടുത്ത് കൊണ്ടെത്തിച്ച്, എന്നിട്ട് ആ ശൂന്യവാദത്തെ നിഷേധിക്കുന്നു. നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പരമാവധി പോകുന്നത് ശൂന്യവാദം വരെയാണ്. അതിനെ നിഷേധിക്കുന്നു. ശൂന്യവാദം അംഗീകരിക്കില്ല. തവത് ഉപയോഗപ്രതിഷേധ രൂപത്തെയും ബ്രഹ്മത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ ശൂന്യവാദ പ്രസംഗ കിഞ്ചിദ്ധി പരമാർത്ഥം ആലംഭ്യ ആ പരമാർത്ഥ പ്രതിഷിദ്ധ്യത യഥാരജ്ജു അധിഷ സർപ്പാദ് തന്റെ സിദ്ധാന്തം പറയുന്നു. എന്തിനെങ്കിലും ഒന്നിനെ നിഷേധിക്കണമെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടേ പറ്റൂ. നമ്മൾ എന്തിനെ ആശ്രയിച്ച് നിഷേധിക്കുന്നു? ശൂന്യവാദത്തെ നിഷേധിക്കുന്നതിന്റെ പ്രധാന യുക്തി അതാണ്. സർവവും ശൂന്യമെന്ന് പറയുന്നത് നിങ്ങൾ എന്തിനെ ആശ്രയിച്ച് പറയുന്നു? സർവശൂന്യം എന്ന് പറയുന്നതിനൊരു അർത്ഥം വേണ്ടേ? ശൂന്യവാദത്തിൽ നിന്നും ആൾക്കാർ വളരെ ക്ഷേമമായിട്ട് പറയും. എന്താ ഈ ശൂന്യം എന്ന് പറയുന്നതിനർത്ഥം? അതിൻ്റെ അർത്ഥം സർവശൂന്യം എന്നാണോ? സർവശൂന്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനെ ആശ്രയിച്ചാണ് പറയുന്നത് സർവശൂന്യം? ഒരിക്കലും സർവശൂന്യം എന്ന് പറയാൻ പറ്റത്തില്ല, യുക്തിയുക്തമായി പറയാൻ പറ്റത്തില്ല. സർവശൂന്യം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം താൻ ഇതെല്ലാം പിന്നെന്താ? എന്തിനെ ആശ്രയിച്ച് താനങ്ങനെ വ്യവഹരിക്കുന്ന? സർവവും ശൂന്യമാണെങ്കിൽ വ്യവഹരിക്കാനൊരു കാരണമില്ല, വ്യവഹരിക്കുന്ന താനില്ല, ഒന്നുമില്ലാന്ന് വരും. എന്തിനെങ്കിലും ആശ്രയിച്ച് പറയണ്ടേ? സർവവും ശൂന്യമാണെന്ന് എന്തിനെ ആശ്രയിച്ച് പറയും? പിന്നെ പറയേണ്ടി വരും സർവവും ശൂന്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ ഒഴികെ ബാക്കിയുള്ളതെല്ലാം ശൂന്യം എന്ന് പറയും. അപ്പോൾ അവിടെ ശൂന്യത്തിൻ്റെ അർത്ഥം നേരെയാണ്. ഇനി ശൂന്യത്തിൻ്റെ അർത്ഥം നിർണയിക്കുന്നത് തന്നെ പ്രയാസമാണ്. ശൂന്യം എന്ന് പറയുമ്പം സർവപദാർത്ഥങ്ങളുടെ അഭാവം എന്നാണെങ്കിൽ അതെങ്ങനെ പറയാൻ പറ്റും? ആ സർവപദാർത്ഥങ്ങളുടെയും അഭാവത്തെ ഗ്രഹിക്കുന്ന ഒരാളുണ്ടോ? സർവപദാർത്ഥങ്ങളുടെ അഭാവത്തെക്കുറിച്ച് പറയുന്ന ആളുണ്ടോ? അയാൾ ശൂന്യമാണോ? ശൂന്യമാണെങ്കിൽ എങ്ങനെ സർവപദാർത്ഥങ്ങളുടെയും അഭാവം വരുന്നു? അയാൾ ശേഷിക്കുന്നില്ലേ? അപ്പൊ ശൂന്യവാദം എന്ന് പറയുന്നത് ആധുനികന്മാരും പറയുന്നുണ്ട്. ശൂന്യവാദം പറയുന്നവരുണ്ട് ആധുനിക ചിന്തകന്മാർ. അത് ഭാഷകാരൻ തന്നെ ശരിയായ യുക്തിയോടുകൊണ്ട് നിഷേധിച്ചിട്ടുണ്ട്. ആർക്കും ശൂന്യവാദത്തെ, ശൂന്യം എന്തെന്ന് നിർവചിച്ചിട്ട് ശൂന്യവാദത്തെ സമർത്ഥിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാധ്യമന്മാർ തന്നെ ശൂന്യവാദത്തെ നിർവചിച്ച് നിർവചിച്ച അവസാനം ബ്രഹ്മവും ശൂന്യവാദവും ഒന്നായി. അതാണ് ഗൗഡപാദ കാരികയിൽ കാണുന്നത്, മാധ്യമിക കാരികയിലും കാണുന്ന ശ്ലോക പദ്യങ്ങൾ ഒരുപോലെ ഇരിക്കുന്നു. ശൂന്യത്തെക്കുറിച്ച് മാധ്യമകാരികയിൽ പറയുന്നതും ഗൗഡപാദ ആചാര്യനും പറയുന്നതും ഒരുപോലെ തന്നെ. സത്തിന് അസത്തിന് ഉഭയം ഉപയവിലക്ഷണം എന്നെല്ലാം പറയുമ്പം അത് തന്നെ. അതുകൊണ്ട് പലരും പറയുന്നു എന്തായാലും ബുദ്ധന് ശേഷമാണല്ലോ ഗൗഡപാദാചാര്യർ ശങ്കരാചാര്യനുമൊക്കെ വന്നത്. അതുകൊണ്ട് ബൗദ്ധന്മാരുടെ ആ ശൂന്യവാദത്തെ തന്നെ ഗൗഡപാദാചാര്യർ ബ്രഹ്മമായിട്ട് അവതരിപ്പിച്ചു എന്നാണ്. എന്നുവെച്ചാൽ ബൗദ്ധർ പരിഷ്കരിച്ച ശൂന്യവാദം അല്ല, വെറും ശൂന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശൂന്യവാദമല്ല. ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ശൂന്യം ഒന്നുമില്ലെന്നാണ്. ഒന്നുമില്ലെങ്കിൽ പിന്നെ തനെന്താ ഈ ഇവിടുന്ന് പറയുന്നു? ഒന്നുമില്ലെങ്കിൽ വ്യവഹാരം നടക്കത്തില്ലല്ലോ. ഒന്നുമില്ലാത്തത് ശൂന്യം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തോ ഉണ്ടെന്ന് സ്വീകരിക്കേണ്ടി വരും. അപ്പം ശൂന്യത്തിനൊന്നുമില്ല എന്നുള്ള അർത്ഥം പറയുന്നത് പോലും അത് ശൂന്യം എന്ന് പറഞ്ഞാൽ അത് സത്തം ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ സത്തെന്ന് അസത്തെന്നൊന്നും നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ്. എന്തോ ഒന്നാണ് ശൂന്യമല്ല അത് എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ ഗൗഡപാദാചാര്യരും ഇങ്ങോട്ട് വന്നു. അപ്പം ബൗദ്ധന്മാരുടെ ക്ഷണിക വിജ്ഞാനവാദത്തോടും ശൂന്യവാദത്തോടും ഒക്കെ സാമ്യമുണ്ട്. അതാണെന്ന് പറയുന്നില്ല, കാരണം ഗൗഡപാദാചാര്യ പറഞ്ഞു നൈതദ് ബുദ്ധേന ഭാഷിതം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പൂർണ്ണമായും അതൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ കടപ്പാട് പൂർണ്ണമായിട്ടുണ്ട്. അതിന് അദ്വൈതത്തിനും ഉണ്ട് കടപ്പാട്. അതിനോട് സർവാഭാവ രൂപത്തിലുള്ള ശൂന്യത്തെ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഗൂഢപാദാചാര്യർ പറയുന്ന നിർവചനത്തെ അംഗീകരിക്കുന്നുണ്ട്. ഇത്രയുള്ള വ്യത്യാസം. മാധ്യമകാരികളിൽ ശൂന്യത്തിന് പറഞ്ഞ ലക്ഷണം ഗൂഢപാദാചാര്യർ ബ്രഹ്മത്തിന് പറഞ്ഞു. ഇത്രയുള്ള വ്യത്യാസം. അപ്പൊ ശൂന്യം എന്ന് പറയുമ്പോൾ സർവശൂന്യമല്ല, അത് ഒരു തത്വമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു നേത ബുദ്ധേന ഭാഷ്യം, ഇത് ബുദ്ധൻ പറഞ്ഞല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞല്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് ബുദ്ധൻ പറഞ്ഞ എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധൻ പറഞ്ഞതിൽ നിന്ന് മാറ്റം വരുത്തി. ബുദ്ധൻ പറഞ്ഞ അതുപോലെയല്ല പറഞ്ഞിരിക്കുന്നു. ബുദ്ധൻ ഇതൊന്നും വ്യാഖ്യാനിച്ചിട്ടില്ല. അങ്ങനെയുണ്ട് ബുദ്ധൻ പറഞ്ഞത് എന്താണ് ശൂന്യം എന്ന് പറഞ്ഞു. എന്താ ശൂന്യം എന്ന് ബുദ്ധൻ വ്യാഖ്യാനിക്കാൻ പോകില്ല. വ്യാഖ്യാനിച്ച പിൽക്കാലത്ത് വന്ന ബൗദ്ധ പണ്ഡിതന്മാരാണ്, അവരാണിതിന് വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് ശൂന്യവാദത്തെ ഗൂഢപാദാചാര്യം നിർവചിച്ചതുപോലെയാണെങ്കിൽ അംഗീകരിക്കുക, അത് ബ്രഹ്മം തന്നെ. മറിച്ച് സർവാഭാവ രൂപത്തിലാണെങ്കിൽ അതിന് ഒരർത്ഥമില്ല പറയുന്നു. നാക്കില്ലെന്ന് പറയുന്ന പോലെയുള്ളൂ, എല്ലാം ശൂന്യമാണെന്ന് പറയുന്നു. പിന്നെ ചെല്ലു പറയുന്നതാണ് ഇതെല്ലാം, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ഇതെല്ലാം ഒരു ശൂന്യത്തിൽ നിന്ന് പൊങ്ങി വന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതെങ്ങനെ ഉണ്ടായി എന്നറിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലേ, ഈ ഉണ്ടായതെല്ലാം ഒരു ശൂന്യത്തിൽ നിന്ന് പൊങ്ങി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതെല്ലാം ഉണ്ടായോന്ന് എങ്ങനെയെന്ന് അറിയുന്നില്ലെന്നാണ്. കാരണം ഇതെല്ലാം എന്തായാലും ശൂന്യമല്ല, ഈ വന്നിരിക്കുന്ന ഒന്ന് ശൂന്യമല്ല. പിന്നെ പറയുന്നത് എന്താണ്, ഒരു ശൂന്യത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ശൂന്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു ശബ്ദം പ്രയോഗിച്ചു അല്ല, ശൂന്യം എന്തെന്നറിയാമെങ്കിൽ ശരി, എനിക്കറിയാം ശൂന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശൂന്യമല്ല. ശൂന്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശൂന്യം എങ്ങനെയാകും? നീ അറിഞ്ഞല്ലോ, പിന്നെ എങ്ങനെയാ അത് ശൂന്യം എന്ന് പറയാൻ പറ്റും? അപ്പൊ ശൂന്യത്തിൽ നിന്ന് പൊങ്ങി വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയില്ലെന്നാണ്. അല്ല, ശൂന്യം എന്താണെന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞ് അതിൻ്റെ ലക്ഷണമോ പ്രമാണമോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശൂന്യമല്ല, അത് അറിവിന് വിഷയമാണ്, പ്രമാണത്തിന് വിഷയമാണ്. അങ്ങനെ പറയും. അതുകൊണ്ട് ചിലർ ശങ്കരാചാര്യർക്ക് ബദലായിട്ടാണ് ശൂന്യവാദം പറയും. അത് ശങ്കരാചാര്യ ശൂന്യവാദത്തെ എങ്ങനെ നിഷേധിച്ചു എന്നറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഒരിക്കലും ശൂന്യവാദത്തെ ആർക്കും സമർത്ഥിക്കാൻ കഴിയത്തില്ല. ഏതെങ്കിലും തരത്തിൽ സമർത്ഥിച്ചാൽ അത് ശൂന്യമല്ലാതാവും. അതാണ് എൻ്റെ കുഴപ്പം. അതാണ് പറയുന്നത്, നിങ്ങൾ ശൂന്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്നാണ്. ഒന്നുമില്ലെന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണം. അതാണ് എൻ്റെ യുക്തി. എന്തെങ്കിലും ഒന്നിനെ ആശ്രയിക്കാതെ ഒന്നുമില്ലെന്ന് പറയാൻ പറ്റില്ല. ഒന്നുമില്ല, ഏതില്ല, എവിടെയില്ല, എങ്ങനെയില്ല, നിനക്ക് സമാനം പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ സർവശൂന്യമല്ല. അത് മാത്രമല്ല, ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കണമെങ്കിൽ അതുണ്ടായിരിക്കണം, എന്നാലും നിഷേധിക്കാൻ പറ്റും. ഏതെങ്കിലും തരത്തിലുണ്ടായിരിക്കണം, അല്ലാതെ നിഷേധിക്കാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിൽ നിലനിൽപ്പുണ്ടെങ്കിലേ നിഷേധിക്കും. ശശവിഷാണം നാസ്തി എന്ന് പറഞ്ഞ ശശം വിഷാണം ഇതിൻ്റെയൊക്കെ അസ്തിത്വം ഉള്ളതുകൊണ്ടാണ് പറയാൻ കഴിയുന്നത് ശശവിഷാണം നാസ്തി. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു സാധനം ഇല്ലെന്നാണ് എന്നോട്. അത് ശരിയാണ്, ശശത്തിൽ വിഷാണമില്ല. ശശസംബന്ധിയായ വിഷാണം ഇല്ല എന്നേ പറയാൻ പറ്റും. ശശമില്ലെന്ന് പറയാൻ പറ്റും, വിഷാണമില്ലെന്ന് പറയാൻ പറ്റും. അപ്പോൾ ശശവിഷാണം നാസ്തി എന്ന് പറയുന്നിടത്ത് ശശത്തെയും വിഷാണത്തെയും അംഗീകരിച്ചാലേ അത് പറയാൻ പറ്റും. അല്ലെങ്കിലോ ശശവിഷാണം നാസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമുണ്ടാകത്തില്ല കേൾക്കുന്നവന്, അർത്ഥമില്ലാതായി പോകുന്നത്. സംസ്കൃതം അറിയാത്തവന് മുമ്പിൽ സംസ്കൃതം പറയുന്ന പോലെയാണ്, ബോധമുണ്ടാകത്തില്ല. ബോധമുണ്ടാവണമെങ്കിൽ അവന് ശശം എന്താണെന്ന് പറയണം, വിഷാണം എന്തെന്ന് പറയുന്നു. അപ്പൊ ശശത്തെയും വിഷാണത്തെയും അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശൂന്യത. അപ്പോ ശരി, നിഷേധിക്കുന്നതുകൊണ്ട് ശൂന്യത ഇല്ല. അതെവിടെ ഇങ്ങനെ ഏതെങ്കിലും കാലത്ത് ഉണ്ടായിരുന്നാലേ നിഷേധിക്കാൻ പറ്റും. അപ്പൊ അവിടെ ശൂന്യത ഇല്ലല്ലോ. ശശം ഇന്നലെ ഉണ്ട്, ഇന്നില്ല. വിഷാണം ഇന്നലെ ഉണ്ട്, ഇന്നില്ല. അല്ലെങ്കിൽ ശശത്തിൽ വിഷാണമില്ല, ഇങ്ങനെയൊക്കെയല്ലേ നിഷേധിക്കാൻ പറ്റും. അപ്പോൾ എവിടെയെങ്കിലും അതിൻ്റെ അസ്തിത്വത്തെ അംഗീകരിച്ചിട്ട് കാലഭേദം കൊണ്ട് നിഷേധിക്കാം, വസ്തുഭേദം കൊണ്ട് നിഷേധിക്കാം. വസ്തുക്കൾ പരിച്ഛിന്നമായതുകൊണ്ട് കാലഭേദം കൊണ്ടോ വസ്തുഭേദം കൊണ്ടോ നിഷേധിക്കുന്ന ശൂന്യതാകത്തില്ല. മേശ പുസ്തകമല്ലെന്ന് പറഞ്ഞാൽ വസ്തുഭേദം കൊണ്ട് നിഷേധിക്കുകയാണ്. അതിൻ്റെ അർത്ഥം മേശയോ പുസ്തകമോ ശൂന്യമാണെന്നാണോ? അല്ല. മേശയിൽ പുസ്തകമില്ലെന്ന് പറഞ്ഞാൽ കാലഭേദം കൊണ്ട് നിഷേധിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ മേശയിൽ പുസ്തകമില്ലെന്ന് പറഞ്ഞാൽ മേശയിൽ ശൂന്യത വരും, മേശ ശൂന്യമാകും. അപ്പോൾ കാലവസ്തു പരിച്ഛിന്നവുമായ വസ്തുക്കളെ കാലഭേദത്താലും വസ്തുഭേദത്താലും നിഷേധിച്ചാലും ഒരിക്കലും അത് ശൂന്യം ഇല്ല, അവിടെ എന്തെങ്കിലും അവശേഷിക്കും. അതാണ് ഇവിടെ പറയുന്നത് രജ്ജുസർപ്പ ദൃഷ്ടാന്തത്തിൽ. എന്നാൽ അദ്വൈതി പ്രപഞ്ചത്തെ മുഴുവൻ നിഷേധിക്കുന്നുണ്ടല്ലോ. അത് നിഷേധിക്കുമ്പോൾ ആ നിഷേധ അവധിയായി തത്വത്തെ സ്വീകരിക്കുന്നു. ആ വ്യത്യാസം അതിനാണ് രജ്ജുസർപ്പം പറഞ്ഞു. സർപ്പത്തെ നിഷേധിച്ചാൽ ആ നിഷേധത്തിന്റെ അവധിയായിട്ട് എന്തുണ്ട്? രജ്ജു. അവനെവിടെ ശൂന്യം വരുന്നു. പിന്നെ ബുദ്ധൻ ശൂന്യമെന്ന് പറഞ്ഞ് ശരിയാണ്, പക്ഷെ ശൂന്യത്തെ ബുദ്ധന്റെ വ്യാഖ്യാനിക്കാത്തതുകൊണ്ട് ബുദ്ധൻ രക്ഷപ്പെട്ടു. എന്താണ് പറഞ്ഞതെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. വ്യാഖ്യാനിക്കാൻ പോയവരെല്ലാം വെള്ളത്തിലായി അത് കേട്ടിട്ട്. വ്യാഖ്യാനങ്ങളെല്ലാം പോയി ശൂന്യത്തെ. ബുദ്ധനൊന്നും ഇത്രേ പറഞ്ഞുള്ളൂ ശൂന്യം. അതൊരു ഒഴുക്കം വട്ടി പറഞ്ഞെന്ന് പറയാം. ഇവിടെ ഇപ്പൊ പറയുന്നവരെന്താണ്? പ്രപഞ്ചത്തെ നിഷേധിക്കുന്നു, രജ്ജുവിലെ സർപ്പം പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്, എല്ലാം ശൂന്യമാണ്, ഇതൊന്നും സത്യമല്ല. അത് ബുദ്ധൻ പറയും, എപ്പോഴും ഇതൊന്നും സത്യമല്ല എന്ന് പറയും. ഇതൊന്നും പരമാർത്ഥമല്ല. ആ അർത്ഥത്തിലാണെങ്കിൽ ശരി. ഇതന്നെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെന്തെങ്കിലും അർത്ഥം വേണം. നിരർത്ഥകമെന്ന് പറയും, ഒരർത്ഥമുണ്ട്. യാതൊരു അർത്ഥമില്ലാത്ത പ്രശ്നമാണ്. മുമ്പ് തൈത്തിരിയ ഭാഷയ്ക്ക് പറഞ്ഞ മൃഗ തൃഷ്ണാംബസി സ്നാന ശശവിഷാണധനുർധര. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ചർച്ച ചെയ്താണ് ഈ പറയുന്നതിന് എന്താ അർത്ഥം? നിരർത്ഥക വചനങ്ങൾ. ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ചതിന് അർത്ഥം വേണമെന്നില്ല, നിരർത്ഥകവും പറയാം. അങ്ങനെ അർത്ഥമില്ല. അല്ല, ബോധത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്, അതിനർത്ഥമുണ്ടോന്നാണ്. ബോധമില്ല ഉണ്ടോ എന്നുള്ളതല്ല ചർച്ച ചെയ്യുന്ന. എന്താണ് ആ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോന്ന്? ബോധമുണ്ടോ ഇല്ലെന്നല്ലോ പറയുന്നു. അപ്പൊ ശൂന്യം എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോന്നാണ്, അല്ല ശൂന്യം എന്ന് പറയുന്നതിന് ബോധമുണ്ടോന്നല്ല. ശൂന്യം എന്ന് പറയുന്നതിന് അർത്ഥം, അതിനൊരർത്ഥവുമില്ല. എന്തെങ്കിലും അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശൂന്യമല്ലാതെ ആകും. അതാണ് അതിൻ്റെ തകരാറ്. ഏതെങ്കിലും കാരണം, ഏതെങ്കിലും തരത്തിലൊരു നിർവചനം കൊണ്ടുവരുമ്പം നിർവചിക്കാൻ കഴിയുന്ന ഒരു ഒന്നാവും അത്, പിന്നെ അതങ്ങനെ ശൂന്യമാകും. അതുകൊണ്ടാണ് ഇവിടെ പ്രപഞ്ചത്തെ നിഷേധിച്ചിട്ടും ഭക്ഷ്യകാരൻ അവിടെ സത്യം അംഗീകരിക്കുന്നു. ശ്രുതിയും ആദ്യം എന്ന് പറഞ്ഞ് സത്താണെന്ന് പറഞ്ഞു. പ്രപഞ്ചത്തെ സത്താണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നേതി നേതി നിഷേധിക്കുന്നത്. പിന്നെ സത്തേത്? സത്തമുണ്ട്, സത്തവിടെ ശേഷിക്കുന്നുണ്ട്. ആ സത്താണ് പ്രപഞ്ചത്തിൽ പ്രതീതമായത്, അതുകൊണ്ടാണ് അതിനെ സത്തെന്ന് പറഞ്ഞത് എന്ന്. എന്നത്താവത് ഉഭയപ്രതിഷേധോപദ്യതേ ശൂന്യവാദം. സർവത്തെ അങ്ങ് നിഷേധിച്ചു കളയാമെന്ന് കരുതണ്ടോ? അങ്ങനെ നിഷേധിച്ചാൽ ശൂന്യവാദം വരും, അർത്ഥശൂന്യമായി പോകുമല്ലാന്നർത്ഥം.